ആധാരോ അധികരണം. കർത്തൃകർമ്മദ്വാര തന്നിഷ്ടക്രിയായ ആധാര കാരകം അധികരണം സ്യാത്. ഇത് അധികരണ സജ്ഞ വിധിക്കുന്ന സൂത്രം. അതിന്റെ നമ്പർ എത്രയാ? 2, 3, 50. ഇതിന്റെ നമ്പരോ? അപ്പൊ ആദ്യം പഠിക്കേണ്ടതാ? പഠിക്കുന്ന മുമ്പേ നമ്പര് നോക്കണ്ടേ? അപ്പൊ എനിക്ക് അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചല്ലേ, ഞാൻ നമ്പര് നോക്കിയാ പഠിപ്പിക്കുന്നു. അധികരണ സജ്ഞ വിധിക്കുകയാണ്. എന്തിനാണ് വിധിക്കുന്നത്? ആധാരത്തിന്. ഇത് കാരകാധികാരത്തിലാണ്. അപ്പോ ആധാരത്തിന് അധികരണം എന്ന് പറയുന്ന കാരകസജ്ഞ വിധിക്കുകയാണ്. ആധാരത്തിന് അധികരണം എന്ന കാരകസജ്ഞ വിധിക്കുന്നു. അധികരണ കാരകം എന്ന് പറയും. അതെങ്ങനെ? കർത്തൃകർമ്മദ്വാര തന്നിഷ്ടക്രിയായ ആധാര കാരകം അധികരണം സ്യാത്. അത് അധികരണ കാരകമാകുന്നു. കർത്തൃദ്വാര കർമ്മദ്വാര, കർത്താവിലൂടെയും കർമ്മത്തിലൂടെയും. ഇവിടെ ഉദാഹരണം നോക്കണം. കടേ ആസ്ഥേ രാമ, കടേ ആസ്ഥേ രാമൻ പായിൽ ഇരിക്കുന്നു. അപ്പോ ഇവിടെ കർത്താവ് ആരാണ്? അപ്പൊ കർത്താവിലൊരു ക്രിയയുണ്ട്. എന്താണ്? ഇരിക്കുക. അപ്പോ ആ ക്രിയയിലൂടെ ആധാരമാകുന്നു എന്ത്? കടം. അതിനധികരണ സജ്ഞ. അപ്പൊ കർത്തൃനിഷ്ഠമാണ് ഇവിടുത്തെ ക്രിയ. കർത്താവ് എന്ന് പറയുന്നത് രാമൻ. കർത്തൃനിഷ്ഠമായ ക്രിയ എന്ത്? ഇരിക്കുക. അപ്പൊ കർത്താവിലൂടെ ആ ക്രിയയുടെ ആധാരമായി എന്ത്? എന്തായി? കടം, പായ. ക്രിയ എന്ന് പറയുന്നത് ഇരിക്കുക. കർത്താവിലൂടെ ക്രിയയുടെ ആധാരമായി കടം. അപ്പൊ അതിനെന്ത് വരും? അധികരണ സജ്ഞ. ഇവിടെ അതിന് വരും? കടത്തിന് വരും. അതുപോലെ തന്നെ അടുത്ത് പറയുന്നു, കർമ്മദ്വാര തന്നിഷ്ടക്രിയായ ആധാരം സ്ഥാല്യാം പറ്റത്തി രാമ അല്ലെങ്കിൽ പാചക. സ്ഥാല്യാം തണ്ടുലാൻ പച്ചതി പാചക. സ്ഥാല്യാം തണ്ടുലാൻ പച്ചതി. അപ്പോ ഇവിടെ രാമ സ്ഥാല്യാം തണ്ടുലാൻ പച്ചതി എന്ന് പറയുന്നത് കർത്താവ് ആരാണ്? കർമ്മം എന്താണ്? തണ്ടുലം. അപ്പൊ ഇവിടെ തണ്ടുലത്തിൽ ഒരു ക്രിയ സംഭവിക്കുന്നുണ്ട്. എന്താണ്? പാകക്രിയ. അപ്പൊ തണ്ടുലം കർമ്മമാണ്. ആ കർമ്മനിഷ്ഠമായ ക്രിയ, അതിന്റെ ആധാരം എന്താണ്? സ്ഥാലി. ക്രിയ നടക്കുന്നത് തണ്ടുലത്തിൽ. പക്ഷെ ആ ക്രിയ കർമ്മത്തിലൂടെ, പാചകം എന്ന് പറയുന്ന കർമ്മത്തിലൂടെ ആ ക്രിയയുടെ ആധാരം എന്തായി? സ്ഥാലി. കാരണം സ്ഥാലിയിലാണ് പാകം നടക്കുന്നത്. കർമ്മദ്വാര എന്ന് പറയുന്നതാണ്. കർമ്മത്തിൽ ക്രിയ നടക്കുന്നുണ്ട്. പക്ഷെ ആ കർമ്മത്തിലുള്ള ആ ക്രിയയിലൂടെ അതെവിടെ വരുന്നു? ആ ക്രിയ എവിടെ വരുന്നു? ആധാരത്തിൽ വരുന്നു. കാരണം പാത്രത്തിൽ ആണ് പാകം നടക്കുന്നത്. അപ്പൊ കർമ്മദ്വാര തന്നിഷ്ടക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മനിഷ്ഠ ക്രിയയുടെ ആധാരമായ എന്ത് സ്ഥാരി, അതുകൊണ്ട് അതിന് അധികരണകാരകം എന്ന് സപ്ന. ആദ്യത്തെ ഉദാഹരണത്തില് കടം എന്ന് പറയുന്നത് കർത്താവിലൂടെ, കടമല്ല കർത്താവ്, കർത്താവ് ആരാണ്? പക്ഷെ കർത്താവിലിരുന്ന ക്രിയ അതിലൂടെ എവിടെ വന്നു? വായിൽ വന്നു. അപ്പൊ അവിടെ എന്ത് വരും? കർത്തൃദ്വാര. തന്നിഷ്ടക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? കർത്തനിഷ്ടക്രിയയുടെ ആധാരമായ എന്ത്? കടം. രണ്ടാമത് കർമ്മദ്വാര. കർമ്മം എന്താണ്? തണ്ടുലം. തന്നിഷ്ടക്രിയ എന്ന് പറയുമ്പം കർമ്മനിഷ്ടക്രിയയുടെ ആധാരമായ എന്ത്? സാലി. രണ്ട് കടത്തിലും സാലിയിലും എന്ത് സജ്ഞ വന്നു? അധികരണ സജ്ഞ. അത് കാരകമാണ്, ക്രിയാജനകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് ക്രിയാജനകമാകുന്ന അങ്ങനെയാണ്, വേറൊരാളിലിരിക്കുന്ന ക്രിയ അവിടെ വന്നു, കർത്താവിലും കർമ്മത്തിലും ഇരിക്കുന്ന ക്രിയകൾ അവിടെ വന്നു, അങ്ങനെയാണ് അത് ക്രിയാജനകമാകുന്നു. അധികരണമൊന്നും തജ്ഞന്നു. അപ്പോൾ അടുത്ത സൂത്രം വരുന്നു, സപ്തമി അധികരണേ ച. അധികരണേ സപ്തമീശ. അത് മനസ്സിലായാൽ പിന്നെ ഇത് എളുപ്പമാണ്. ഇവിടെ അധികരണം ഏതായി? ആദ്യത്തെ ഉദാഹരണത്തിൽ കടം, അതിൽ സപ്തമി വന്നപ്പോൾ എന്തായി? കടേ. അതിങ്ങനെ കടേ എന്ന് വരുന്നത് സപ്തമി വരുമ്പം എവിടെ നിന്നു ആകണം? നീ വന്നു കട്ടേ എന്ന് പറഞ്ഞു. അടുത്ത് സ്ഥാലി. സ്ഥാലി എന്ന് പറയുന്നതിൽ അധികരണ സഞ്ജ വന്നാൽ എന്തുവരും? സപ്തമി അധികരണ ചോദിച്ചാൽ സപ്തമി വന്നു, അധികരണ അർത്ഥത്തിൽ വന്നു. സപ്തമി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം സ്ഥാലിയാണ് അധികരണം വന്നു. സ്ഥാല്യാം എങ്ങനെ വന്നു? മേരാം നദ്യാം നീബ്യ. പിന്നെ ഇത്രയേ ഉള്ളൂ. അതും ഇതുമായിട്ട് എന്താ ബന്ധം? പിന്നെന്താ വരുന്നു ഇവിടെ? നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരാം? പിന്നെ എന്ത് വരാം? സ്ഥാനി ആമെന്നിരിക്കുമ്പോ എന്ത് വരും? ആണോ? എന്തിനാ ഇവിടെ എന്താ പിന്നെ വരാത്ത്? പിന്നെ ഏതാണ്? ഏത് സൂത്രം വന്നു ഇവിടെ? ആണ് ഓർത്തിരിക്കേണ്ടത്. ഭൂര്യാം അവിടെ ഏത് വന്നു എന്ന് ഓർത്താ ഓർത്താ മതി. എന്താ വരുന്നു? സ്ഥാല്യാം ഒരു സൂത്രമുണ്ട്, അത് വന്ന ഒരു സൂത്രം കൂടെ വരും. രണ്ട് സൂത്രം വരണം. ആൺ നദ്യാഹ ആടശ്ച ഒക്കെ അറിഞ്ഞിരിക്കണം. എപ്പോഴും മനസ്സിരിക്കണം. സ്ഥാല്യാം പച്ചതി. ആ രണ്ടിന് ഉദാഹരണം ഒന്നല്ലോ, ഒന്ന് കർത്താവിലൂടെ ഒന്ന് കർമ്മത്തിലൂടെ. അധികരണേ സപ്തമീശ്യ. അധികരണം കാരകത്തിൽ ആ അർത്ഥത്തെ കാണിക്കാൻ സപ്തമി വരുന്നു. സപ്തമി കൊണ്ട് അത് അധികരണമാണെന്ന് മനസ്സിലാക്കുന്നു. സപ്തമി അധികരണേ. പിന്നെ സൂത്രത്തിലൊരു ചാവ് ഉണ്ടല്ലോ, അതെന്തിനു വേണ്ടി എന്ന് പറയുന്നത് ചകാര ദൂരാന്തികാർത്തേഭ്യ. സൂത്രത്തിൽ ചാവ് കൊണ്ട് ദൂരാർത്ഥത്തിലും അന്തികാർത്ഥത്തിലും എന്തുവരും? സപ്തമി വരും. ദൂരാർത്ഥത്തിലും അന്തികാർത്ഥത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് സപ്തമി വരും. അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് പറയുന്നു നോക്കാം, എന്താണ്? ഔപശ്ലേഷികോ വൈഷയികോ അഭിവ്യാപകശ്ചിത്യാധാരസ്ത്രിധ. കടേ ആസ്തേ സ്ഥലം പച്ചതി മോക്ഷേ ഇച്ഛാസ്തി സർവസ്മിൻ ആത്മാസ്തി. അടുത്ത് പറഞ്ഞിരിക്കുന്ന ഇതുമായിട്ട് ബന്ധമില്ല. ഏത് മനസ്സിയ ദൂരെ അന്തികേച്ച എന്ന് പറഞ്ഞിരിക്കുന്നത് സൂത്രത്തിൽ ചായയുടെ അർത്ഥമാണ്. ചക്കാര ദൂരാന്തികാർത്ഥേഭ്യ എന്ന് പറഞ്ഞല്ലോ, അതിന് ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ അധികരണം ഏതൊക്കെ തരത്തിൽ അധികരണം വരാമെന്ന് പറയുകയാണ്. ഒന്ന് ഔപശ്ലേഷികം, മറ്റൊന്ന് വൈഷയികം, മൂന്നാമത്തത് അഭിവ്യാപകം. മൂന്ന് തരത്തിൽ വരാം. ആധാരം, ആ ആധാരത്തിന് എന്തോരം അധികരണ സജ്ജം വരും. ആധാരം മൂന്ന് തരത്തിൽ വരും, അപ്പോൾ അത് അധികരണമാവും, അതിനധികരണ സജ്ജം വരും. ഔപശ്ലേഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരർത്ഥം ഉപശ്ലേഷം എന്ന് പറഞ്ഞാൽ സംയോഗാദി സംബന്ധ ഉപശ്ലേഷ തത് പ്രയോജ്യ ഔപശ്ലേഷിക ആധാര ആധാര ഉപശ്ലേഷം കൊണ്ട് വരുന്ന ആധാരമാണ് ഔപശ്ലേഷിക ആധാരം. ഉപശ്ലേഷം എന്ന് പറഞ്ഞാൽ സംയോഗാദി സംബന്ധം. ആ സംബന്ധം കൊണ്ടുവരുന്ന ആധാരത്തിന് എന്തു പറയും? ഔപശ്ലേഷികം. സംയോഗാദി എന്ന് പറഞ്ഞാൽ സംയോഗം സമവായം, ഇതാണ് മുഖ്യം. ഉപ എന്ന് പറഞ്ഞാൽ സമീപേ, ശ്ലേഷ എന്ന് പറഞ്ഞാൽ സംബന്ധ. അപ്പൊ ഔപശ്ലേഷികം എന്ന് പറഞ്ഞാൽ സാമീപികം, അങ്ങനെ അർത്ഥം പറയും. അങ്ങനെയൊരർത്ഥം പറയാം. ഇപ്പൊ നമ്മൾ ഉപശ്ലേഷ എന്ന് പറയുന്നതിന് എന്തർത്ഥം പറയുന്നു? സംയോഗാദി സംബന്ധം എന്ന് പറയുന്നു, അല്ലെങ്കിൽ സാമീപിക സംബന്ധം, സമീപ സാമീപ്യം കൊണ്ടുവരുന്ന സംബന്ധം, അങ്ങനെ അർത്ഥം പറയാം. ആദ്യത്തതിന്റെ അർത്ഥം നോക്കാം, എന്താണ് ഉപശ്ലേഷ എന്നുള്ളതിന്റെ? സംയോഗാദി സംബന്ധം കൊണ്ട്, സംയോഗ സമവായം കൊണ്ട് സംബന്ധത്തിലൂടെ വരുന്ന ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. കടേ അസ്ഥേ രാമ, കടേ അസ്ഥേ. ഇവിടുത്തെ ആധാരം എന്താണ്? കട. അതിന് രാമനുമായിട്ടുള്ള സംയോഗം എന്താണ്? സംയോഗം. അപ്പൊ അവിടെ ആധാരം വന്ന എങ്ങനെ? സംയോഗപ്രയോജ്യമായ ആധാരം, സംയോഗ സംബന്ധം കൊണ്ടാണ് അവിടെ പായ് ആധാരമായത്. ആരുമായിട്ടുള്ള സംയോഗം? അതുകൊണ്ട് ഇതിന് ഔപശ്ലേഷികമായ ആധാരമെന്ന് പറയാം. കടം ആധാരമാകുന്നത് ഔപശ്ലേഷികമായ ആധാരം എന്നുവെച്ചാൽ സംയോഗ സംബന്ധം കൊണ്ട് വന്ന ആധാരമാണ് അവിടെ ഉള്ളത്. അതിന് ഔപശ്ലേഷിക ആധാരം എന്ന് പറയുന്നു. അടുത്ത് പാചക സ്ഥല്യാം തണ്ടുലാൻ പച്ചതി. ഇവിടെ തണ്ടുലവും സ്ഥാലിയും തമ്മിലുള്ള സംബന്ധം എന്താണ്? സംയോഗം തന്നെ. അതും ഔപശ്ലേഷിക ആധാരമാണ്. ഏത്? സ്ഥാലി. എന്ത് സംബന്ധം കൊണ്ട്? അതും ഔപശ്ലേഷിക ആധാരത്തിന് ഉദാഹരണമാണ്. കാരണം അവിടെ ഒരിടത്ത് കർത്താവ്, മറ്റൊടത്ത് കർമ്മം, രണ്ടും ആധാരവുമായിട്ട് രണ്ടിനും സംബന്ധം വന്നത് സംയോഗ സംബന്ധമാണ്. അപ്പൊ സംയോഗകൃതമായ ആധാരത്തിന് ആണ് ഇത് രണ്ടും ഉദാഹരണം. സമവായത്തിനൂടെ ഉദാഹരണം കൊടുത്തിട്ടില്ല, നമുക്ക് ധാരാളം ഉദാഹരണം കിട്ടും. എന്താണ്? രൂപേ രൂപത്വം അസ്തി. രൂപേ രൂപം ആധാരമാകുന്നു എന്തിന്? ഏത് സംബന്ധത്തില്? സമവായത്തിൽ. തന്തുഷു പടോ വർത്തത്തെ. തന്തു ആധാരമായി എന്തിന്? പടത്തിന്. ഏത് സംബന്ധത്തിൽ? സമവായ സംബന്ധത്തിൽ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ അതിവിടെ കൊടുത്തിട്ടില്ല. അതെല്ലാണ് അവശ്ലേഷീയമായ ആധാരത്തിന് ആധാരസഞ്ജ വന്നാൽ ഉടനെ അതിന് ആധാരമായി കഴിഞ്ഞാൽ അതിന് ഉടനെ അധികരണ സഞ്ജ വരും. അധികരണ സഞ്ജ വന്നാൽ സപ്തമി അധികരണേച്ച പ്രകാരം എന്തുവരുന്നു? സപ്തമി വരുന്നു. അപ്പോൾ സപ്തമിയുടെ അർത്ഥമായി അത് അധികരണമെന്ന് കിട്ടുന്നു. ഇനി അവശ്ലേഷികത്തിൻ്റെ വേറൊരു അർത്ഥമാണ് ഉപ എന്ന് വെച്ചാൽ സമീപേ, ശ്ലേഷ എന്ന് വെച്ചാൽ സംബന്ധം, സാമീപ്യ സംബന്ധം. സമീപകൃതമായ സംബന്ധം, സാമീപ്യം കൊണ്ടുവരുന്ന സംബന്ധം, സാമീപ്യകൃതമായ സംബന്ധം. അതിനുദാഹരണമാണ് ഇഗോ എണച്ചി. ഇഗോ എണ് അച്ചി. അച്ചി എന്ന് പറയുന്നത് ഇവിടെ ആധാരമാണ്. അതിന് അധികരണ സഞ്ജമാണ്. ആധാരം എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും ആധാരമാണോ? അപ്പോ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യക്കിന് എണ്ണ് വരുന്നു അച്ചി. അപ്പോ ഇക് എന്ന് പറയുന്ന വർണ്ണത്തിന് അച്ച് എന്ന് പറയുന്ന വർണ്ണം ആധാരമാകും. ഏത് സംബന്ധത്തെ ആധാരമാകും? സാമീപ്യം എന്ന് പറയുമ്പോൾ അടുത്തിരിക്കത്തല്ലേ ഉള്ളൂ, ആധാരമാകും. അങ്ങനെ കാരണം ഇക്കിന് ഒരിക്കലും അല്ലെങ്കിൽ അച്ചിന് ഒരിക്കലും ഇക്കിന്റെ ആധാരമാകാൻ പറ്റത്തില്ല. അച്ചെന്ന് പറയുന്ന സ്വരങ്ങൾക്ക് ഇക്കെന്ന് പറയുന്ന സ്വരങ്ങളുടെ ആധാരമാകാൻ പറ്റത്തില്ല. അച്ചി എന്ന് പറഞ്ഞാൽ ആധാരത്തിൽ അധികരണ സഞ്ജ വന്നാണ് സപ്തമി വന്നത്. പക്ഷെ അച്ചിനൊരിക്കലും ഇക്കിന്റെ ആധാരമാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? വരുമോ? എങ്ങനെ വരും? ഇക് എന്ന് പറയുന്നതില് ഒരിക്കലും എന്താണ്, അച്ഛനൊരിക്കലും ഇക്കിന്റെ ആധാരമാകാൻ പറ്റത്തില്ല. ഉദാഹരണം സ്തുതി ഉപാസ്യ, ഈ ഊന്നിരിക്കുന്നു. ഊനൊരിക്കലും ഈയുടെ ആധാരമാകാൻ പറ്റത്തില്ല, അധികമാകാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പറയാമോ? കാര്യം നിസാരമാണ്, ഒരുപാട് ആലോചിച്ച് തല ചൂടാക്കിക്കളയരുത്. ഉച്ചാരണ സ്ഥാനം ഈ ചെയ്ത സ്ഥാനം താനും. എങ്ങനെ? ശബ്ദത്തിന്റെ ആകാശത്തിൽ തന്നെയാണ്. ഈ ഉച്ചരിച്ചാലും ആകാശത്തിൽ തന്നെ, ആ ഉച്ചരിച്ചാലും ആകാശത്തിൽ തന്നെ. അത്രയും കടന്ന് ചിന്തിക്കണ്ട, കുറച്ചുകൂടി. അതാണ് ഉത്തരം. ഒരു സമയം മറ്റൊരു വർണ്ണം ഉച്ചരിക്കാൻ ഒക്കത്തില്ല. ഈ എന്ന് ഉച്ചരിക്കുന്ന സമയം ആ എന്ന് ഉച്ചരിച്ച് ആ സമയത്ത് ഉച്ചരിക്കണം. പറ്റുമോ? രണ്ടും ഒരു കാലത്തിൽ ഉച്ചരിച്ചാലേ ഒരു വർണ്ണത്തിന്റെ ആധാരം മറ്റൊരു വർണ്ണമാവും. ഈ ഉച്ചരിച്ച് കഴിഞ്ഞേ ആ ഉച്ചരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഉച്ചരിച്ച് കഴിഞ്ഞേ ഈ ഉച്ചരിക്കാൻ പറ്റും. കാലം ഒരു കാലത്ത് പറ്റില്ല. എത്ര മെടുക്കനായാലും ശരി, രണ്ടും കൂടെ ഒരു കാലത്ത് ഉച്ചരിക്കാന്ന് പറയുന്നത് ഈ രണ്ടുപേര് അടുത്തിരുന്ന് ഉച്ചരിക്കണം. ഒരാൾ ഈ എന്ന് ഉച്ചരിക്കണം, വേറൊരാൾ അന്ന് ഉച്ചരിക്കണം. അതുകൊണ്ട് അവിടെ എന്താണ്, ഒരിക്കലും ആധാരമാകത്തില്ല. ഈ പറയുന്ന സംയോഗ സമവായം ഏതെങ്കിലും സംബന്ധത്തിൽ ആധാരമാകത്തില്ല. അതുകൊണ്ടവിടെ ആധാരമാകുന്നത് എങ്ങനെ? സാമീപിക അധികരണമാണ്. സാമീപിക ആധാരമാണ് എന്ന് വെച്ചാൽ അവിടെ ആധാരമാകുന്നത് സമീപത്തിലിരിക്കുന്നോണ്ടാണ്. സമീപത്തിലിരിക്കുന്നതിനാണ് അവിടെ ആധാരമെന്ന് പറയുന്നത്. ഇക്കിന് ആധാരമാണ് അച്ച് എന്ന് പറഞ്ഞാൽ ഇക്കിന്റെ സമീപത്തിൽ അച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആധാരം അങ്ങനെയും വരാം, സാമീപ്യം കൊണ്ട് ആധാരം വരാം. സാധാരണ പ്രയോഗത്തിലും പറയാറുണ്ട്. എന്താണോ അതും വെങ്കായം കോശ എന്ന് പറയുന്നു, അത് തന്നെ സാമീപികാധികരണമാണ്. വൃക്ഷേ ഗാവഹ തിഷ്ഠന്തി എന്ന് പറഞ്ഞ എന്താർത്ഥം? മരത്തിന്റെ അടുത്ത്, മരത്തിന്റെ മേളിൽ കയറിയിരിക്കൂ ഉണ്ടല്ലോ. അതുപോലുള്ള പ്രയോഗങ്ങളിൽ എന്താ ഒക്കെ പറയുന്നത്? എന്താണ് സാമീപിക അധികരണമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്താണ്? ഇക്കിന്റെ അടുത്ത് അച്ച് വരുമ്പോൾ ഇക്കിന് എന്ത് വരും? എണ്ണ് വരും. അത് അടുത്തെന്ന് പറയുമ്പോൾ മുമ്പിലോ പിമ്പിലോ എന്നുള്ളതിനാണ് ഏസൂത്രം വന്നത്. തസ്മിനെ നിർദ്ദിഷ്ടെ പൂർവശ്യം ഒന്ന്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവയുടെ ചെയ്ത് നമുക്ക് ഇത്രേ കിട്ടത്തുള്ളൂ. എന്താണ്? ഇക്കിന് എണ്ണ് വരുന്നു, അച്ച് അടുത്തിരിക്കെ. പക്ഷെ നമ്മൾ സാറിന് അർത്ഥം പറയുന്നത് എന്താണ്? ഇക്കിന് എണ്ണ് വരുന്നു, അച്ച് പരമിരിക്കെ. അതെങ്ങനെ കിട്ടി? തസ്മിനെ നിർദ്ദിഷ്ടെ പൂർവശ്യ, അതുകൊണ്ടാണ് കിട്ടുന്നത്. ആ സൂത്രത്തിൽ നിന്ന് മാത്രം അർത്ഥം കിട്ടത്തില്ല. എന്തുകൊണ്ട്? അവിടുത്തെ അച്ചി എന്ന് പറയുന്നത് അധികരണ അടുത്തിലാണ്, പക്ഷെ അവിടെ സാമീപിക അധികരണമാണ്. അതാണ് ഔപശ്രേഷിക സംബന്ധം എന്ന് പറയുന്നത്. ഒരു വർണ്ണത്തിന് വേറൊരു വർണ്ണമായിട്ട് ഔപശ്രേഷിക സംബന്ധമേ വരത്തുള്ളൂ, വേറെ ഒരു സംബന്ധവും വരത്തില്ല. അങ്ങനെ ഉള്ള സ്ഥലത്ത് അത് വരും. വിവക്ഷാദ താരകാണി ഭവന്തി, അതൊക്കെ വിവക്ഷയ്ക്കനുസരിച്ച് എവിടെ വേണോ അതനുസരിച്ച് വിവക്ഷാദ താരകാണി ഭവന്തി ഓർത്തിരിക്കുന്നു. രണ്ടാമത് പറയുന്നത് വൈഷയിക സംബന്ധം, വൈഷയിക ആധാരം, വിഷയതാ സംബന്ധകൃത ആധാരം, വിഷയത സംബന്ധ പ്രയോജ്യമായ ആധാരം. ഉദാഹരണം കൊടുത്തിരിക്കുന്നു എന്താണ്? മോക്ഷേ ഇച്ഛാസ്തി, മോക്ഷേ ഇച്ഛ അസ്തി. അവിടെ ഇച്ഛയുടെ വിഷയം എന്താണ്? അപ്പോ വിഷയത എവിടെ വരും? എവിടെ വിഷയത എവിടെ വരും? മോക്ഷത്തിലാണോ ഇച്ഛയിലാണോ? മോക്ഷത്തിൽ. എന്തുകൊണ്ട്? വിഷയം എവിടെയാണോ അവിടെയാണ് എന്ത് വരുന്നത്? വിഷയത. ഇവിടെ വിഷയം എവിടെ വന്നു? അപ്പം വിഷയത. അപ്പോൾ വിഷയതാകൃതമായ ആധാരമായി ഏത്? വിഷയതാകൃതമായ ആധാരം ഏതായി? മോക്ഷം. അപ്പം അവിടെ എന്ത് വരും? അധികരണ സഞ്ജ വരും, സപ്തമി വരും. അതാണ് പറഞ്ഞിരിക്കുന്നത് മോക്ഷേ ഇച്ഛ അസ്ഥി സപ്തമി. എന്തുകൊണ്ട്? വിഷയത പ്രയോജ്യമായ ആധാരമായി ഏത്? മോക്ഷം. അതിൽ അധികരണ സഞ്ജ വന്നാൽ സപ്തമി. എന്തിന്റെ വിഷയത? ജ്ഞാനം, ഇച്ഛ, കൃതി, ഇതെല്ലാം സവിഷയകമാണ്. അതിനെല്ലാം വിഷയമുണ്ടായി. അപ്പോൾ അതുപോലെ ഇച്ഛയ്ക്കുമുണ്ട് വിഷയം. അതുകൊണ്ടവിടെ വിഷയതാകൃതമായ ആധാരമായി മോക്ഷം, അതിൽ സപ്തമി വന്നു. അധികരണ സഞ്ജ വന്നു, ആധാരമായി കഴിഞ്ഞാൽ അതിന് അധികരണ സഞ്ജ വരണം. അധികരണ സഞ്ജ വന്നു കഴിഞ്ഞാൽ സപ്തമി, അധികരണയിച്ച പ്രകാരം സപ്തമി വരും. അത് വൈഷയിക അധികരണത്തിന് ഉദാഹരണം. അഭിവ്യാപക ആധാരം, അഭിവ്യാപകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ അവയവ വ്യാപ്തി. സർവ അവയവ വ്യാപ്തിയാണ് എന്ന് പറയുന്നത് അഭിവ്യാപകം. തത്പ്രയോജ്യമായ ആധാരം എന്ന് പറഞ്ഞാൽ സർവ അവയവങ്ങളിലും വ്യാപിച്ച് ഇരിക്കുന്ന ആധാരം. ഇവിടെ പറയുന്നു സർവസ്മിൻ ആത്മ അസ്ഥി, സർവസ്മിൻ ആത്മ അസ്ഥി. ഇവിടെ ആത്മാവിന്റെ ആധാരമാണ് എന്ത്? സർവവും. എന്തുകൊണ്ട്? ആത്മാവിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് സർവ അവയവങ്ങളിലുമുണ്ട്, സർവത്തിലുമുണ്ട്. സർവ അവയവം എന്ന് വെച്ചാൽ ഏതൊക്കെയുണ്ട്? അതെല്ലാമാണ് സർവാവയവം. അപ്പൊ സർവ അവയവ പ്രയോജ്യമായ ആധാരത്തെ എവിടെ വന്നു? എവിടെ വന്നു? സർവത്തിന്. അപ്പോൾ ഇവിടെ ആധാരം ഏതായി? സർവം. അധികരണ സംജ്ഞ എവിടെ വരും? അധികരണ സംജ്ഞ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സപ്തമി. സപ്തമി വന്നപ്പോൾ സർവസ്മിൻ. ഏത് സൂത്രമാണ് വന്നത്? മസിഞ്ഞോ സ്മാസ്മിനോ സർവസ്മിൻ. അത് അഭിവ്യാപകം, പേരിൽ നിന്ന് തന്നെ കിട്ടും, പൂർണ്ണമായി വ്യാപിച്ചിരിക്കുക. അഭിവ്യാപകം എന്ന് പറയുന്നു. അപ്പോ ആധാരം മൂന്ന് തരത്തിലുണ്ട്. ഔപശ്ലേഷികം, അതിന് ഉദാഹരണം പറയുന്നത് സംയോഗ സമവായാദി സംബന്ധങ്ങൾ. വൈഷയികം എന്ന് പറയുന്നത് വിഷയതാ സംബന്ധത്തിൽ വരുന്ന ആധാരം. അഭിവ്യാപകം എന്ന് പറയുന്നത് വ്യാപകമായി വരുന്ന ആധാരം. തിലേഷ് തൈലം, അവിടെ എങ്ങനെയുള്ള ആധാരമാണ്? അഭിവ്യാപകം. കാരണം തിലത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ടാണോ അങ്ങനെ വരുന്നത്? അടുത്തു വരുന്നു വനസ്യ ദൂരെ അന്തികേ വാ. വനസ്യ ദൂരെ അന്തികേ വാ, അതായത് ദൂരം അന്തികം, ഈ രണ്ടർത്ഥത്തിനുമുള്ള ശബ്ദങ്ങളിൽ നിന്നും എന്താ വരും? സപ്തമി വരുന്നു എന്നാണ്. ദൂരം അന്തികം എന്ന അർത്ഥത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്നും സപ്തമി വരുന്നു എന്നാണ്. അതുകൊണ്ട് വനസ്യ ദൂരെ, ദൂരശബ്ദമാണ്, മനത്തിന്റെ ദൂരം എന്നർത്ഥം. മനത്തിന്റെ ദൂരം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ദൂരാർത്ഥത്തിലുള്ള ശബ്ദം ദൂരം തന്നെ. ഇവിടെ അതിലെന്ത് വന്നു? സപ്തമി വന്നു. വനസ്യ അന്തികം എന്ന് പറയുന്നു വനത്തിന്റെ സമീപം. അവിടെ അന്തികം എന്നുള്ളതിൽ എന്തു വന്നു? സപ്തമി വന്നിട്ട് അന്തികേ എന്നു. വാസ്തവത്തിൽ ഇവിടെ രണ്ടെണ്ണമല്ല, ഇതിന്റെ തൊട്ടു മുമ്പിൽ ഒരു സൂത്രമുണ്ട്, അഷ്ടാധ്യായി ഉണ്ടാ. അഷ്ടാധ്യായി നോക്കിയാൽ അറിയാം, സപ്തമ്യധികരണേച്ച എന്ന് പറയുന്ന സൂത്രം, ഇതിന്റെ തൊട്ടു മുമ്പിലെ സൂത്രം. ദൂരാന്തികാർത്ഥേഭ്യ ഉണ്ടാ സൂത്രം ഉണ്ടോ അറിയുന്നത്? ഇവിടെ കാണുന്നുണ്ട്. ഇത് സിദ്ധാന്തം മതിയല്ല, അഷ്ടാധ്യായില്ല. ഇല്ലെങ്കിൽ വേണ്ട. ദൂരാന്തികാർത്ഥേഭ്യ ദ്വിതീയാച, അവിടെ തന്നെ അതിന്റെ മേളൊരു സൂത്രമുണ്ട്, പൃഥക് വിനാ നാനാഭി തൃതീയ അന്യതരസ്യം, അതിൽ നിന്ന് തൃതീയ വരും. അപാദാനെ പഞ്ചമി, അതിൽ നിന്ന് പഞ്ചമി വരും. അപാദാനെ പഞ്ചമിയിൽ നിന്ന് പഞ്ചമി വരുന്നു. പൃഥക്വിന നാനാഭിസ്തൃതീയ അന്യതരസ്യം തൃതീയ വരുന്നു. ദൂരാന്തികാർത്ഥേഭ്യ ദ്വിതീയ വരുന്നു. സപ്തമി അധികരണേച്ച സപ്തമി വരുന്നു. അങ്ങനെ ഇവിടെ ഈ ദൂരാന്തിക ശബ്ദങ്ങളിൽ നിന്ന് ഏതൊക്കെ വരും? പഞ്ചമി വരും, തൃതീയ വരും, ദ്വിതീയ വരും, സപ്തമി വരും. അപ്പോ എത്രയും രൂപങ്ങൾ ഇവിടെ വരും? അതെ തന്നെ. ദ്വിതീയ ദൂരാന്തികാർത്ഥേഭ്യ ദ്വിതീയ. ആ ദ്വിതീയ ഇങ്ങോട്ട് വരുമ്പോൾ സപ്തമി അധികരണേച്ച. അപ്പൊ ച കൊണ്ട് ദൂരാന്തികാർത്ഥേഭ്യ എന്നുള്ളതിനെ താഴോട്ടെടുക്കും. അപ്പോ ദൂരാന്തികാർത്ഥങ്ങളിൽ എന്ത് വരുന്നു? സപ്തമി വരുന്നു. പിന്നെ ദിതിയാന്ന് മേളി പറഞ്ഞിട്ടുണ്ടോ, ദിതി വരും. എന്റെ മേളിൽ കുറച്ചുകൂടെ മേളിലോട്ട് പോയാൽ, കുറച്ചുകൂടെ മേളിലോട്ട് പോട്ട്, അതിന് ഇപ്പുറത്തെ സൈഡിൽ വരണം. അവിടെ വരുന്നു പൃഥഗ്മിന നാനാഭി തൃതീയ അന്യദർശ്യ, തൃതീയ വരും, അതിന്റെ മേളിലുണ്ട്, കുറച്ചുകൂടെ മേളിലോട്ട് പോട്ട്. എന്താണ് അപാദാനെ പഞ്ചമി, പഞ്ചമി വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഏതൊക്കെ വരും? മനസ്യ ദൂരേ എന്ന് പറയാം, ദൂരം എന്ന് പറയാം, ദൂരാത് എന്ന് പറയാം, ദൂരേണ എന്ന് പറയാം. ഇത്രയും പ്രയോഗിച്ചാലും ശരിയാണ്, അർത്ഥം ദൂരം ഒന്ന് തന്നെ. അതായത് മനസ്യ ദൂരേ, ദൂരാത്, ദൂരം, ദൂരേണ, എല്ലാം പ്രയോഗിക്കാം. അതുപോലെ തന്നെ മനസ്യ അന്തികേ, അന്തികം, അന്തികേന, അന്തികാ ഉപയോഗിക്കാം. ഇനി വനസ്യ എന്നുള്ളടത്തോ, അത് ഇതിന്റെ മുമ്പിൽ ഒരു സൂത്രമുണ്ട്. എന്താണ് ദൂരാന്തിക അർത്ഥൈഹി, അതിന് മുമ്പിൽ ഇതിന്റെ തൊട്ട് മുമ്പിലൊരു സൂത്രം വരും. അവിടെ അതിന്റെ മുമ്പിൽ ദൂരാന്തിക അർത്ഥൈഹി ഷഷ്ടി അന്യദരസ്യ, തൊട്ട് മുമ്പിൽ ദൂരാന്തിക അർത്ഥൈഹി ഷഷ്ടി അന്യദരസ്യ 34. അപ്പോ ദൂരാന്തിക ഈ ശബ്ദങ്ങളിൽ എന്തുവരും? ഷഷ്ടി വരാം വികല്പമായിട്ട്. അപ്പോ എവിടെ ആ അവിടെ ഷഷ്ടി കൊടുത്തിരിക്കുന്നു? അത് ആ ശബ്ദത്തിന് ദൂരാന്തിക അർത്ഥൈഹി പറഞ്ഞു, അതുമായിട്ടുള്ള യോഗത്തിൽ ദൂരാന്തിക അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുമായിട്ട്. അർത്ഥൈഹി എന്ന് പറയുന്നത് ഏതാണ്? അർത്ഥൈഹി എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? ആ അപ്പൊ അർത്ഥൈഹി യോഗേ ദൂരാന്തിക അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ എന്നാണ്. അല്ല, ദൂരാന്തിക അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗം ഏതിനോടാണോ വരുന്നത് അതിനോട് ഏതാണോ അന്വയിക്കുന്നത്. ദൂരാന്തിക ദൂരാർത്ഥവും അന്തികാർത്ഥവുമായിട്ടുള്ള ആ ശബ്ദങ്ങളോടുള്ള അന്വയം ഏതിന് വരുന്നു? ഇവിടെ ഏതിനാ വരുന്നത്? മനത്തിന്. ദൂര നേരത്തെ പറഞ്ഞങ്ങനെ, നേരത്തെ എന്താ പറഞ്ഞത്? ദൂരാന്തിക അർത്ഥേഭ്യ എന്ന് പറയുമ്പോൾ ഏതിനെടുക്കും? ദൂരത്തെയും അന്തികത്തെയും എടുക്കും. ദൂരാന്തിക അർത്ഥേഹി എന്ന് പറയുമ്പോൾ ഏത് വരും? ദൂരാന്തിക അർത്ഥങ്ങളോട് അന്വയിക്കുന്ന ശബ്ദം. രണ്ടും വ്യത്യാസമുണ്ട്. മനസ്യ മനസ്യ ദൂരെ വർത്തതെന്ന് വെച്ചാൽ അവിടെ ദൂരം, ദൂരെ എന്നുള്ളതിന് ദൂരം എന്നേ അർത്ഥമുണ്ട്. മനസ്യ ദൂരം അസ്ഥി എന്നേ പറയാൻ പറ്റും. മനസ്സിന്റെ മനസ്യ ദൂരം വൃക്ഷം, ദൂരത്തിൽ വൃക്ഷമുണ്ടെന്ന് പറയുന്നത് മലയാളത്തിൽ. സംസ്കൃതി പറയുമ്പോൾ എന്തോരും? ദൂരെ എന്ന് വെച്ചാൽ ദൂരം എന്നേ അർത്ഥമാണ്. വൃക്ഷ മനസ്യ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ദൂരം എന്ന് പറയുന്ന ദൂരത്തെ കാണിക്കുകയാണ്. ദൂരം എന്ന് പറയുന്ന ഒരു ആ എന്താണ് പരിമാണത്തെ കാണിക്കുകയാണ് മനസ്സിൽ ദൂരം എന്ന് പറയുമ്പോൾ. വൃക്ഷത്തിന്റെ വിശേഷണമല്ല, ദൂരത്തിൽ ഉള്ള വൃക്ഷമൊന്നല്ല, ദൂരത്തെ കാണിക്കുകയാണ് അവിടെ. ഏത് ദൂരം എന്ന് പറയുന്നത് ക്രിയാവിശേഷണമായിട്ട് വരാം. ദൂരം അസ്ഥി എന്ന് പറഞ്ഞാൽ ദൂരം ഉണ്ട് എന്ന് ക്രിയാവിശേഷമായിട്ടാണ് പറയുന്നത്. അത് ഷഷ്ടിയുടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഷഷ്ടി പഠിച്ചു വരുമ്പോൾ അടുത്തു വരുന്നത് ഷഷ്ടി ശേഷി കാരക പ്രാതിപതികാർത്ഥ വ്യതിരിക്ത സ്വസ്വാമി ഭാവാദി സംബന്ധ ശേഷ തത്ര ഷഷ്ടി രാജ്ഞഃ പുരുഷ കർമാദീനാമഭി സംബന്ധമാത്രവിക്ഷായാം ഷഷ്ടിയേവ സതാംഗതം സർപ്പിഷോ ജാനീതി മാതുഹു സ്മരതി ഏതോ തകസ്യ ഉപസ്തുരതി ഭജേ ശംഭോശ്ചരണയോഹു. ശേഷ ശേഷത്തിൽ ഷഷ്ടിയാണ്. ശേഷമെന്ന് പറഞ്ഞാൽ ഉക്താത് അന്യ ശേഷ, ഉക്തമായതിൽ നിന്ന് അന്യമായിട്ടുള്ളത് ശേഷം. അതിന് അഷ്ടാധ്യായി എടുത്തു നോക്കുമ്പോൾ അത് മനസ്സിലാവും. അഷ്ടാധ്യായിയിലെ ഷഷ്ടി ശേഷം എന്നൊരു സൂത്രം എടുത്തു നോക്കുക, അതായത് രണ്ടാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലെ അമ്പതാമത്തെ സൂത്രം. നാലാം പാദം മൂന്നാം പാദം ഷഷ്ടി ശേഷം. അവിടെ നിന്ന് നോക്കിയ ഒരു കാര്യം മനസ്സിലാകും, അതിൻ്റെ മേലിൽ വരുന്ന ഒരു പ്രധാന സൂത്രമാണ് പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രേ പ്രഥമ. ഇവിടെ പറയുന്നത് പ്രഥമാവിഭക്തി എവിടെ വരുമെന്നാണ്, അല്ലെങ്കിൽ ഏതർത്ഥത്തിൽ വരുമെന്നാണ്. ഇതെല്ലാം വരുന്നത് അനഭിഹിതം എന്ന് പറയുന്ന അധികാരത്തിലാണ്. അതായത് ഈ പാദത്തിലെ ആദ്യത്തെ സൂത്രം എടുത്ത് നോക്കുക, ഈ പാദത്തിലെ ആദ്യത്തെ സൂത്രം തൃതീയ പാദത്തിലെ ഒന്നാമത്തെ സൂത്രം എന്താണ്? അനഭിഹിതേ. ഇതിന്റെ അർത്ഥമാണ് എഴുതിയിരിക്കുന്നത് എന്ത്? അനുക്തേ. അനഭിഹിത അധികാരം എന്ന് പറയുന്നത് അധികാര സൂത്രമാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കണം. എന്താണ് അടുത്തു വന്നിരിക്കുന്ന കർമ്മണി ദ്വിതീയ, കർമ്മത്തിൽ ദ്വിതീയ ഏതർത്ഥത്തിലാണ് ദ്വിതീയ വരുന്നത്? കർത്തൃകർണയോഹോ തൃതീയ, കുറച്ചുകൂടെ താഴോട്ട് വന്നാൽ കാണാം. തൃതീയ എവിടെ വരുന്നു എന്നുള്ളത് ഇവിടെ തന്നെ ഉണ്ട്, താഴോട്ട് വരുമ്പോൾ കാണാം. കർത്തൃ ഇതിനു മുമ്പ് ഷഷ്ടി ശേഷേ എന്ന് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവിടെ വരുന്നതിന് നോക്ക്, കണ്ടില്ല പോയോ? നമ്മൾ പഠിച്ച സൂത്രങ്ങളെല്ലാം ഇതിനകത്താ വരുന്നു. എവിടെയാണ്? അതായത് അനഭിഹിത എന്ന് പറയുന്ന സൂത്രം കഴിഞ്ഞ് ഷഷ്ടി ശേഷി എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് ആണ് വരുന്നത് എന്ത്? കർത്തൃകർണയോഹോ തൃതീയ. കണ്ടില്ല? എവിടെ പോയി? രണ്ടാം അധ്യായമാണ്, രണ്ടാം അധ്യായം. ഇപ്പൊ മൂന്നാം അധ്യായത്തിൽ പോകുന്നു. രണ്ടാം അധ്യായം തൃതീയ അധ്യായമാണിത്, രണ്ടാം അധ്യായത്തിൽ പോകുന്നു. മൂന്നാമത്തെ പാദം, രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ പാദം. മൂന്നോ ആ ഇവിടെ തന്നെ ഇവിടെ കർത്തൃകർണയോഹ തൃതീയ കർത്തൃതീയ. അടുത്ത് ചതുർത്ഥി സമ്പ്രദാനേ, അത് ഇതിൻ്റെ അകത്ത് തന്നെ വരും. അനഭിഹിതാധികാരത്തിൽ വരുന്നതാണ്, അവിടെ തന്നെ പതിമൂന്നാമത്തെ സൂത്രം ചതുർത്ഥി സമ്പ്രദാനേ. പിന്നെ അപാദാനേ പഞ്ചമി. അത് നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയാൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ പോരെ, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എല്ലാ രീതിയും നോക്കിയിരിക്കുന്നത് അതിന് നമ്പർ പറഞ്ഞ ഇവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അവസാനത്തെ നമ്പർ മാത്രം പറഞ്ഞാൽ മതി, ആ പാദമല്ലേ നോക്കുന്നത്. നിങ്ങൾ ഇത്രയും വലിയ ബുദ്ധിമാന്മാരായല്ലേ. എത്ര നമ്പര്? അത് നോക്കിയാ പോരെ, ഒരുപാട് കിടന്ന് നോക്കേണ്ട കാര്യമില്ല. അതാ അപാദാനേ പഞ്ചമി, പഞ്ചമി ഒന്നില്ലേ. ഷഷ്ടി ശേഷ അത് അവസാനം. പിന്നെ വരുന്നത് സപ്തമി അധികരണേ. അങ്ങനെ നോക്കിയാ ഇപ്പൊ സംഗതി എത്ര എളുപ്പം കണ്ടുപിടിക്കാം. സപ്തമി അധികരണേച്ച. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അനഭീത അധികാരത്തിലാണ് ഈ ഇത്രയും വിഭക്തികൾ വിധിക്കുന്നത്. ഇതെല്ലാം വിധിച്ചതിന് ശേഷമാണ് അടുത്ത് പറയുന്നത് എന്ത്? ഷഷ്ടി ശേഷേ ആണ് ഉക്താദന്യ ശേഷ. ഉക്താദന്യ ശേഷ എന്ന് പറയുന്നതാണ്. ഉക്തം എന്ന് പറഞ്ഞ ഏതായി അപ്പോ? ദ്വിതീയ മുതല് സപ്തമി വരെ പറഞ്ഞ അർത്ഥങ്ങൾ ഇവിടെ പറഞ്ഞ എന്തിനാണ്? കാരകത്തെയാണോ പറഞ്ഞത്, അർത്ഥത്തെയാണോ പറഞ്ഞത്? എന്തിനാ പറഞ്ഞു? കാരകത്തെയാണോ പറഞ്ഞ, അർത്ഥത്തെയാണോ പറഞ്ഞത്? അർത്ഥം. കാരകത്തെ പറഞ്ഞിരിക്കുന്നു, പിറകിലോട്ട് പോകണം. ഒന്നാം അധ്യായത്തില് നാലാമത്തെ പദം നാലാമത്തെ പാദത്തിൽ വരും. കാരകേ കർത്തുരീസിതം കർമ്മ, അതിന്റെ നമ്പർ നോക്കിയാൽ മതി, കണ്ടുപിടിക്കാൻ എളുപ്പം. ഇനി അതിനും ഇവിടെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എത്ര? അതിന്റെ മേളിൽ നോക്കി ഉണ്ടോ? ഒന്ന് നാല് എവിടെ പോയി? ഒന്ന് നാല് നാൽപ്പത്തി കർത്തരീസവും കർമ്മ, അതിന്റെ മേളിലോട്ട് പോകണം. അതിന്റെ മേളിലോട്ട് കാരക എന്ന് പറയുന്നൊരു സൂത്രം വരും, കുറച്ചുകൂടെ പോകണം. ഇരുപത്തിമൂന്ന്, അതാ കാരകേ. അതിന്റെ താഴെ എന്താ വന്നിരിക്കുന്നത്? ധ്രുവമപായ അപാതാനം. പിന്നെ നമ്മൾ പഠിച്ചതെല്ലാം ഇവിടെ വരും. എന്താണ് കർത്തരീപ്സവും കർമ്മ? ധ്രുവം അപായ അപാതാനം അകഥിതം ച. പിന്നെ കർമ്മണ സമ്പ്രദാനം വിധിക്കുന്ന സൂത്രമാണ്, അതാണോ സമ്പ്രദാന കാരകം വിധിക്കുന്ന സൂത്രം? അതാണോ വിധിക്കുന്നത്? കർമ്മണ എം അഭിപ്രേതി സമ്പ്രദാനം. പിന്നെ അപാദാന സംജ്ഞ വിധിക്കുന്ന ഏതാണ്? ധ്രുവ അപായ അപാദാനം. അതൊക്കെ ഇവിടെ വരും. പിന്നെ വരുന്നത് ആധാരോ അധികരണം. അപ്പൊ കാരക അധികാരത്തിൽ വരുന്നതാണ് ഇതെല്ലാം. ഇതിന്റെ ആദ്യമാണ് ഒന്ന് കാരകം, വേറെ സൂത്രം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഈ കാരക, അതായത് ഒന്നാം അധ്യായത്തിലെ നാലാം പാദത്തിൽ കാരക അധികാരം മുതൽ വരുന്നതെല്ലാം വിധിക്കുന്നത് എന്തിനാണ്? കാരകങ്ങൾ. കാരകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? കർത്തൃകാരകത്തെ വിധിക്കുന്ന ഏ സൂത്രം? ഏത് സ്വതന്ത്ര കർത്ത? അത് ഇതിന്റെ ഇടയ്ക്ക് വരും. സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. 1:4:54. അപ്പൊ അത് സ്വതന്ത്ര കർത്ത കർത്തൃകാരകത്തെ വിധിച്ചു. കർത്തരീപ്സിതം കർമ്മ ഇവിടെ തന്നെ കർമ്മകാരകത്തെ വിധിച്ചു. കർമ്മണ എം അഭിപ്രൈതിസ സമ്പ്രദാനം സമ്പ്രദാനകാരകത്തെ വിധിച്ചു. ധ്രുവം അപായെ അപാദാനം അപാദാനകാരണത്തെ വിധിച്ചു. ആധാരോ അധികരണം അധികരണകാരകത്തെ വിധിച്ചു. ഇതെല്ലാം കാരകാധികാരത്തിൽ ഒരിടത്ത്. അനഭിഹിത അധികാരത്തെ വിധിക്കുന്ന എന്താണ്? അവിടെ ഏത് അർത്ഥത്തിലാണ് വിഭക്തി വരുന്നത് എന്ന്. ഈ കാരകങ്ങളിൽ കർമ്മകാരകത്തിൽ നിന്നും ഏതർത്ഥത്തിൽ ഏത് വിഭക്തി വരും, അല്ലെങ്കിൽ കർമ്മകാരകം എന്ന് പറയുന്നതിന് അർത്ഥമാണ്, ആ കർമ്മകാരകം എന്നുള്ള അർത്ഥത്തിൽ ഏത് വിഭക്തിയാണ് വരുന്നത്? അതിനെന്തു പറഞ്ഞു? കർമ്മണി ദ്വിതീയ കർമ്മകാരകത്തിൽ ദ്വിതീയ വിഭക്തി വരും. അപ്പോൾ ഒരു വാക്യത്തിൽ കർമ്മത്തെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ദ്വിതീയ പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കുന്നത് അനഭിഹിത അധികാരത്തിൽ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയാലേ ഇവിടെ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. അനഭിഹിത അധികാരത്തിൽ എന്താ പറയുന്നത്? അതേ തന്നെ, ഒരു കാരകത്തെ കണ്ടുകഴിഞ്ഞാൽ ആ കാരകത്തിൽ നിന്ന് അതെ പറഞ്ഞു കർമ്മണി, ഇത് കർമ്മകാരകമാണെങ്കിൽ അവിടെ ഏത് വിഭക്തി ഉപയോഗിക്കണം? ദ്വിതീയ. അപ്പൊ ദ്വിതീയയുടെ അർത്ഥം കർമ്മമായിരിക്കും, അങ്ങനെയാണ് കിട്ടുന്നത്. പാണിനി വിധിച്ചത് കർമ്മത്തിൽ നിന്ന് ദ്വിതീയ വിധിച്ചെന്ന് പറഞ്ഞാൽ ദ്വിതീയ കാണുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം കർമ്മമാണെന്ന് ധരിക്കണം. ചതുർത്ഥി സമ്പ്രദാനേ. അപ്പോൾ സമ്പ്രദാന കാരകത്തെ കാണിക്കാൻ വേണ്ടി ചതുർത്ഥി വിധിച്ചു അനഭിഹിത അധികാരത്തിൽ. അനുത്തേ സമ്പ്രദാനേ ചതുർത്ഥി അപാദാനേ പഞ്ചമി. അനുക്തേ അപാദാനേ പഞ്ചമി. അപ്പൊ അപാദാന കാരകത്തിൽ പഞ്ചമി എന്ന് വെച്ചാൽ പഞ്ചമിയുടെ അർത്ഥം വന്നു കഴിഞ്ഞാൽ അത് അപാദാനമായിരിക്കും. പ്രത്യേക പരസ്റ്റ ആദ്യം പഠിച്ചില്ലേ, പ്രത്യേകങ്ങൾ എവിടെ വരും? പരത്തിൽ. പിന്നെ എന്തു പറഞ്ഞു? സപ്തമി അധികരണേച്ച. അപ്പോൾ സപ്തമി കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് വിധിച്ചിരിക്കുന്നത് അധികരണ കാരകത്തിലാണ്. അപ്പോൾ പിന്നെ അധികരണ കാരകം എന്തെന്നറിയണം. അതിനുവേണ്ടി എവിടെ പോകണം? 1:4 കാരക അധികരണത്തിലേക്ക് പോകണം. അവിടെ ഒരു സൂത്രം കാണും, എന്താണ്? ആധാരോ അധികരണം. അധികരണം എന്ന് പറയുന്ന ആധാരത്തെയാണ്. കർത്തരീപ്സിതമം കർമ്മ. കർമ്മകാരകം എന്ന് പറയുന്നത് എന്നതിനെയാണ്? കർത്താവിന് ഈപ്സിതമമായിരിക്കുന്നതാണ്. കർത്താകാരകം എന്ന് പറയുന്ന ഏതിനെ? സ്വതന്ത്ര കർത്ത. കരണകാരകം എന്ന് പറയുന്ന ഏതാണ്? സാധകതമം കരണം. അതെല്ലാം അവിടെ വരും, അനഭിഹിത അധികാരത്തിൽ വരും. പിന്നെ കർമ്മണ എം അഭിപ്രീതി സമ്പ്രദാനം. ദാനത്തിന്റെ ദാനം സ്വീകരിക്കുന്നവനാണ് സമ്പ്രദാനം. അപാദാനേ പഞ്ചമി. വിശ്ലേഷത്തിന്റെ അതിരായിരിക്കും അപാദാനം. ആധാരത്തിനെയാണ് അധികരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് മനസ്സിലാക്കണം? കാരക അധികാരത്തിൽ നിന്ന്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വിഭക്തി അർത്ഥത്തെ തീരുമാനിക്കുന്നത്. ഏത് വിഭക്തി പ്രയോഗിക്കണമെന്നും വിഭക്തിയുടെ അർത്ഥം എന്തെന്നും മനസ്സിലാക്കുന്നു. അപ്പൊ ഏത് വിഭക്തി പ്രയോഗിക്കണമെന്നുള്ളത് ഏത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അനഭിഹിത അധികാരത്തിൽ. അതാണ് എന്താണ് കാരകം, എന്ത് കാരകമാണെന്ന് പറയുന്ന ഇവിടെ കാരക. ഇത് കർമ്മകാരകമാണോ അതോ കരണകാരകമാണോ അതോ കർത്തൃകാരകമാണോ എന്നെല്ലാം മനസ്സിലാക്കുന്ന അവിടെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാരണം ഇവിടെ എല്ലാം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്, അപാദാനത്തിൽ പഞ്ചമി പറയണം, കർമ്മത്തിൽ ദ്വിതീയ പറയണം, അങ്ങനെ ഓരോന്നിന്റെ അർത്ഥം പറഞ്ഞു. അപ്പൊ പ്രഥമ മുതൽ സപ്തമി വരെ ഉള്ളത് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏത് സൂത്രം വരുന്നത്? ഷഷ്ടി ശേഷേ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആധാരോ അധികരണം, അതും കഴിഞ്ഞിട്ടാണ് എന്ത് വന്നത്? ഷഷ്ടി. അപ്പൊ അധികരണം വരെയുള്ള സ്ഥലത്ത് സപ്തമി അധികരണം വെച്ച അധികരണത്തിൽ സപ്തമി വിധിക്കണം. ഇത്തരം വിഭക്തികൾ വിധിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഇനി ഷഷ്ടി എവിടെയാ വിധിക്കേണ്ടതെന്നുള്ളതാണ് എന്ന് പറയുകയാണ്. അപ്പൊ ദ്വിതീയ എവിടെ വിധിക്കണമെന്ന് പറഞ്ഞു, അതൊരു കാരകത്തിനാണ്. തൃതീയ വിധിക്കണമെന്ന് പറഞ്ഞതിന് ഒരു കാരകം, ചതുർത്ഥിയും കാരകത്തിന്, പഞ്ചമിയും കാരകത്തിന്, സപ്തമിയും കാരകത്തിന്. അപ്പൊ ഇനി ഏത് വിഭക്തിയാണ് ശേഷിക്കുന്നത്? ഷഷ്ടി ആണ് പറയുന്നത്. ഉക്താദ് അന്യ ശേഷ, ഇവിടെ ശേഷ അർത്ഥത്തിലാണ് ഇനി ഷഷ്ടി വിധിക്കേണ്ടത്. അപ്പൊ പറഞ്ഞ അർത്ഥങ്ങളെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഏത് കാരകം? കർത്തൃകാരകം, കർമ്മകാരകം, കരണകാരകം, ഈ അർത്ഥത്തിലൊക്കെ വ്യക്തി വിധിച്ചു. ഇനി ശേഷിക്കുന്ന ഏതാണോ അതിനാണെന്ത്? ഷഷ്ടി എന്ന് പറയുന്നു. എന്നാൽ ഈ വിധിച്ചിടത്ത് പ്രഥമ വിധിച്ച ഏത് കാരകത്തിനാണ്? കർത്തൃകരണയോ പ്രഥമ? പുതിയ സൂത്രം ഉണ്ടാക്കിയിടണ്ടേ? ഞാൻ ചോദിക്കുന്നതല്ല, പ്രഥമ വിധിച്ചത് കർത്തൃകാരകത്തിന് എന്ന് പറഞ്ഞു ഏത് സൂത്രം എന്നാ ചോദിക്കുന്നു. ദ്വിതീയ വിധിച്ചത് ഏതിന്? കർമ്മത്തിന്. ഏതാ സൂത്രം? കർമ്മണി ദ്വിതീയ, കർമ്മകാരകത്തിനാണ്. തൃതീയ വിധിച്ചതോ ഏത് സൂത്രം? കർത്തൃകരണയോ തൃതീയ. അങ്ങനെയാണെങ്കിൽ പ്രഥമ വിധിച്ചത് ഏത് കാരകത്തിനാണ്? സൂത്രം ഏതെന്നാ ചോദിച്ചത്? അവിടെ കാരകം ഇന്നതെന്ന് പറയുന്നുണ്ടോ? പിന്നെ സൂത്രം ഏതെന്നാ ചോദിച്ചത്? അങ്ങനെ ഏത്? അങ്ങനെ ഒരു സൂത്രം ഉണ്ടോ? സൂത്രം ഏതെന്നാ ചോദിച്ചത്? കർമ്മത്തിന് വിധിക്കാൻ സൂത്രമുണ്ട്, ദ്വിതീയ വിധിക്കാൻ കരണത്തിനുണ്ട്, അല്ലേ? തൃതീയ വിധിക്കാൻ. ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല, ഇവിടെ നിങ്ങൾ പറഞ്ഞു പ്രഥമമായ കർത്താവിൽ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഏത് സൂത്രം എന്നാ ചോദിച്ചത്? കാരകത്തിൽ സൂത്രം വിധിച്ചിട്ടില്ല. ഇല്ലാത്ത നിങ്ങൾ എങ്ങനെ എവിടെ നിന്നുണ്ടാക്കും? കർത്തൃകാരകത്തിൽ പ്രഥമേ വിധിക്കുന്ന സൂത്രമില്ല. ഉണ്ടോ? അതായത് പ്രഥമ വിധിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ എന്തിലാണ് വിധിച്ചത്? പ്രാതിപതികാർത്ഥേ പ്രഥമ എന്നാ പറഞ്ഞത്. കർത്തരി പ്രഥമ എന്ന് പറഞ്ഞു ഇല്ല. അപ്പൊ പ്രഥമ മാത്രം വിധിച്ചിരിക്കുന്ന ഇവിടെ കാരകത്തിലല്ല, പിന്നെയോ പ്രാതിപതിക അർത്ഥം. അപ്പൊ അതിനെ പ്രത്യേകം എടുക്കേണ്ടി വരും. അപ്പൊ ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉക്താ തന്നെ. അപ്പൊ ഉക്തം ഏതൊക്കെയായി? ഒന്ന് പ്രാതിപതിക അർത്ഥത്തിൽ പ്രഥമ, പിന്നെ ബാക്കിയെല്ലാം കാരകത്തിൽ ദ്വിതീയ തൃതീയാദികൾ. ഇത് കഴിഞ്ഞു വരുന്നതിനാണ് എന്ത് പറയുന്നത്? ശേഷം. മനസ്സിലായോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കാരക പ്രാതിപതികാർത്ഥം വ്യതിരിക്ത. ഇതെന്തിന്റെ അർത്ഥമാണ്? ശേഷത്തിന്റെ അർത്ഥം. കാരകം ഒഴികെ പ്രാതിപതികാർത്ഥം ഒഴികെ. ഈ കാരകം എന്ന് പറയുന്നത് ഏത് സൂത്രത്തിന്റെ അർത്ഥമാണ്? കാരകം ഓരോ കാരകത്തിനും വിധിച്ച സൂത്രങ്ങളെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. കാരകം ഒഴികെ എന്ന് വെച്ചാൽ കർമ്മ, കരണം, കർത്താവ്, കർമ്മം, കരണം, സമ്പ്രദാനം, അപാദാനം, അധികരണം, ഇത്രയ്ക്കും വിധിച്ചു കഴിഞ്ഞു. ഇത്രയ്ക്കും വിധിച്ചു കഴിഞ്ഞു. അതിൽ കർത്താവിന് ഏത് സൂത്രമാണ് വിധിച്ചത്? അതാണോ? കർത്തൃകരണയോ തൃതീയ, കർത്തൃകരണയോ തൃതീയ വിധിച്ചു. അന്നേ അപ്പോ തൃതീയ വന്നാൽ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ വിധിച്ച, ഇത് എന്തിനു വിധിച്ചാണ്? കർത്താവിനല്ലെങ്കിൽ കരണത്തിന്. പ്രഥമയ്ക്ക് കർത്താവിനെ വിധിച്ചോ? ഇല്ല. ഏതെങ്കിലും സൂത്രമുണ്ടോ? ഇല്ല. അപ്പോ കർത്താവിന് വിധിച്ചിരിക്കുന്ന തൃതീയാണ്. അവിടെ കർത്താവെന്ന് പറഞ്ഞോ? ഉക്തേ പ്രഥമ എന്നല്ലേ പറഞ്ഞോളൂ. കർത്താവിന് വിധിച്ചിരിക്കുന്ന എന്താണ്? തൃതീയ. എന്തുകൊണ്ട്? അനഭിഹിതേ, അത് അനഭിഹിത അധികാരത്തിലാണ്. അനുക്തേ കർത്തരി തൃതീയാസ്യ എന്നാണ്. പിന്നെ ഉക്തേ എന്ന് പറയുന്നത് അത് കേവലം കർത്താവിനോ കർമ്മത്തിനോ കർണത്തിനോ സമ്പ്രദാനത്തിനോ അല്ല, എല്ലാത്തിനുമാണ്. ഉക്തേ എന്ന് പറയുന്നത് പൊതുവെ പറയണം. കർത്താവ് ഉക്തമായാൽ പ്രഥമ, കർമ്മമുക്തമായാൽ പ്രഥമ, കർണമുക്തമായാൽ പ്രഥമ, സമ്പ്രദാനമുക്തമായാൽ, അപാദാനമുക്തമായാൽ, അധികരണമുക്തമായാൽ, വീരാഹ പുരുഷാഹ സന്തി അസ്മിൻ ഗ്രാമേ വീരപുരുഷകഹ ഗ്രാമ, വീരന്മാരായ പുരുഷന്മാർ ഏത് ഗ്രാമത്തിലാണോ ഉള്ളത് ആ ഗ്രാമത്തിന് എന്തു പറയും? അപ്പൊ സമാസം കൊണ്ട് അധികരണം ഉക്തമായി, ഉക്തമായി കഴിഞ്ഞാൽ പ്രഥമ വന്നു. എങ്ങനെ? വീരപുരുഷക ഗ്രാമ. അപ്പൊ ഇതെല്ലാം സമാസം കൊണ്ട് ഉക്തമാവും. അതിന് മുമ്പ് ഉദാഹരണം പറഞ്ഞു. പ്രാപ്താനന്ദൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഉക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നിനു വേണ്ടിയല്ല, കർത്താവോ കർമ്മമോ കരണമോ ഏതായാലും ഉക്തമായാൽ അത് പ്രഥമ. അത് കർത്താവിന് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നതല്ല. കർത്താവിന് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന ഏത്? അനഭീതാധികാരത്തിലായതുകൊണ്ട് കർത്തൃകരണയോഹോ തൃതീയ. അപ്പൊ പാണിനി ഒരു ഭയങ്കര ടെക്നിക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നു. അനഭീത അധികാരത്തിൽ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കർമ്മത്തിനോ അല്ലെങ്കിൽ കർണത്തിനോ കർത്താവിനോ ഒന്നും പ്രഥമമായി വിധിക്കേണ്ട ആവശ്യം വന്നില്ല. മറിച്ച് പ്രഥമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സൂത്രം ഉണ്ടാക്കി, പ്രത്യേകിച്ച് ഒരു കാരകത്തെ നിർദ്ദേശിക്കാതെ. എന്തുകൊണ്ട്? ഇത് എല്ലാ കാരകങ്ങളും എവിടെ വരും? പ്രഥമേ വരും. അപ്പോൾ ഏതായിരിക്കും അതിന്റെ അർത്ഥം? എന്തായിരിക്കും അർത്ഥം? പ്രാതിപതിക അർത്ഥം. രാമഹ ഗ്രാമം ഗച്ഛതി, രാമേണ ഗ്രാമഹ ഗമ്യത. രണ്ടിടത്തും ഗ്രാമം എന്ന് പറയുന്ന പ്രാതിപതിക അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അല്ല, ഒരിടത്ത് ഗ്രാമഹ, ഒരിടത്ത് രാമം, രണ്ടും പ്രാതിപതിക അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരിടത്ത് എന്ത് ചെയ്തു? കർത്താവ് ഉക്തമായി, വേറിടത്ത് കർമ്മമുക്തമായി. ആ വ്യത്യാസമുണ്ട്. ഈ സൂത്രത്തെ സംഗ്രഹിക്കാൻ വേണ്ടി, ചെറുതാക്കാൻ വേണ്ടി പാണിനി ഉപയോഗിച്ച വിദ്യയാണത്. മനസ്സിലാക്കണമെങ്കിൽ കുത്തിയിരുന്ന് തപസ് ചെയ്യണം, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഇത് പഠിക്കുന്നവർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല. സാറിന് പഠിപ്പിക്കുന്നവർക്കും മനസ്സിലാകാറില്ല, രണ്ടു കൂട്ടർക്കും മനസ്സിലാകാറില്ല. ആലോചിച്ചാലേ ഇത് പിടികിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂടെ മനസ്സിലിരുന്ന് ഒന്ന് രണ്ട് ദിവസം മെനക്കെട്ടിരിക്കണം, നല്ല തണലത്ത് എവിടെയെങ്കിലും പോയിരുന്ന് ചിന്തിക്കണം, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. എന്താ പാണിനി ഇവിടെ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത് രണ്ട് കാര്യം ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, അനഭീത അധികാരത്തിൽ വിധിച്ചിരിക്കുന്നു. എന്തിനെ? വേറെടുത്ത് കാരകാധികാരത്തിൽ വിധിച്ചിരിക്കുന്നു കാരകങ്ങൾ. ഇതിന്റെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുകയാണ് ഒരു വാക്യത്തെ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇവിടെ ഇതിൽ പെടാത്തതിന് പാണിനി പ്രഥമ ഇന്ന അർത്ഥത്തിലാണ്, ദ്വിതീയ ഇന്ന അർത്ഥത്തിലാണ്, തൃതീയ ഇന്ന അർത്ഥത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രഥമ വിധിച്ചിടത്ത് മാത്രം കാരകത്തിന്റെ കാര്യം പറഞ്ഞില്ല. ബാക്കിയുള്ളിടത്തും കാരകത്തിനാണ് പ്രത്യേകത്തെ വിധിച്ചത്, വിഭക്തി വിധിച്ചത്. അതുകൊണ്ട് രണ്ടും പറഞ്ഞു, കാരകവും പിന്നെ എന്താണ് പ്രാതിപതികാർത്ഥവും. ഈ പ്രാതിപതികാർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പ്രഥമ വിധിക്ക് വേണ്ടി പറഞ്ഞു. കാരകമെന്ന് പറഞ്ഞതോ ദ്വിതീയ മുതൽ സപ്തമി വരെയുള്ള ഇതെല്ലാം ഒഴികെയുള്ളതാണ് ശേഷം. ആ ശേഷം എന്താണ്? അതിന് പാണിനി പറയുന്നു സംബന്ധം. സംബന്ധത്തെ കാണിക്കാൻ, സംബന്ധം എന്ന് പറയുന്നത് എന്താണ്? ദശരഥസ്യ പുത്രഹ എന്ന് പറയുന്നു. അവിടെ ദശരഥനിൽ ഷഷ്ടി വന്നു. എന്തുകൊണ്ട്? രണ്ടും തമ്മിലുള്ള ഒരു സംബന്ധത്തെ പിതൃ പുത്ര സംബന്ധത്തെ കാണിക്കുന്നു. അങ്ങനെയുള്ളടത്താണ് ഷഷ്ടി വരുന്നു എന്നാണ്. രാമസ്യ ഗോഹു, അപ്പോൾ രാമന്റെ സ്വത്താണെന്ന് ഗോ, അപ്പോൾ സ്വസ്വാമിഭാവ സമ്പത്ത് സംബന്ധത്തെ കാണിക്കുന്നു. ആചാര്യസ്യ ഛാത്ര, ആചാര്യന്റെ ഛാത്രം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു അവിടെ? ഗുരുശിഷ്യ സംബന്ധത്തെ കാണിക്കുന്നു. അങ്ങനെയുള്ള സംബന്ധങ്ങളാണ് പിന്നെ ഇനി ശേഷിക്കുന്നത്, ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നുവെച്ചാൽ ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗങ്ങൾ പരിശോധിച്ചിട്ട് ഇപ്പോൾ പ്രഥമ ഏതർത്ഥത്തിൽ വരുന്നു, ദ്വിതീയ ഏതർത്ഥത്തിൽ വരുന്നു, തൃതീയ ഏതർത്ഥത്തിൽ വരുന്നു, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവിടെ എല്ലാം മനസ്സിലാക്കുന്നതെല്ലാം കാരകങ്ങളാണ്. എന്നാൽ ഒരിടത്ത് മാത്രം, ഷഷ്ടിയിൽ മാത്രം അങ്ങനെയുള്ള കാരകങ്ങളില്ല, അത് കേവല സംബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സംബന്ധത്തെ കാണിക്കുന്നതിന് വേണ്ടി ഷഷ്ടി ശേഷേ, അത് ആധാരോ അധികരണം അല്ല, സപ്തമി അധികരണേച്ച, സപ്തമി അധികരണേച്ച എന്ന് പറയുന്നതും വിധിച്ചിട്ടാണ് പിന്നെ പറഞ്ഞത് ഷഷ്ടി ശേഷേ. അപ്പോ അധികരണ കാരകത്തെ കാണിക്കാൻ സപ്തമിയും വിധിച്ചു, പ്രാതിപദിക അർത്ഥത്തെ കാണിക്കാൻ പ്രഥമിയും വിധിച്ചു. എന്നിട്ടാണ് പറയുന്നത് ഇനി എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഷഷ്ടി വരും. അത് ഭാഷ പരിശോധിച്ച് നോക്കുമ്പോൾ ശേഷിച്ച എന്താണ്? സംബന്ധം. ആ സംബന്ധ അർത്ഥത്തിൽ ഷഷ്ടി വന്നിരിക്കുന്നു. ബാക്കി ചിന്തിച്ച് മനസ്സിലാക്കും.